പ്രാതിപതികാർത്ഥലിംഗ പരിമാണ വചന മാത്രേ പ്രഥമ. അതിൽ പ്രാതിപതികാർത്ഥത്തിന് ഉദാഹരണമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഉച്ചൈഹി നീചൈഹി കൃഷ്ണ ശ്രീ ജ്ഞാനം. ഇവിടെ കൃഷ്ണശബ്ദത്തിൽ പ്രാതിപതികാർത്ഥം എന്താണ്? കേട്ടില്ല. എന്താണ് കൃഷ്ണൻ എന്നുള്ള വസുദേവപുത്രനായ വ്യക്തിയും പുല്ലിംഗവും? എന്താണ് ഇവിടെ പറഞ്ഞതെന്ന്? പ്രത്യ കൃഷ്ണനോ എന്നാണോ പറഞ്ഞു? പിന്നെ വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? പുല്ലിംഗം അത് പ്രാതിപതിക അർത്ഥമാണോ? എന്റെ ചോദ്യം ഇവിടെ പ്രാതിപതികാർത്ഥം എന്തെന്നുള്ളതാണ്. എങ്ങനെ എങ്ങനെ ഉറച്ചു പറയുന്നില്ല. കൃഷ്ണൻ അതാണോ പ്രാതിപതികാർത്ഥം? അതാണോ? ഞാൻ ചോദിക്കുന്ന ഇവിടെ എന്താണ് പ്രാതിപതികാർത്ഥം? അത്രയേ ഉള്ളൂ. കൃഷ്ണനാണോ? ആണോ എന്ന് ചോദിക്കും പിന്നെ എന്താ മിണ്ടാത്ത? ആണോ എന്ന് ചോദിച്ചാൽ മിണ്ടാത്തില്ല. ഉറപ്പാണോ? എന്നാ അതല്ല ഇവിടെ പറഞ്ഞാണ് ശരി. എന്താണ് പ്രാതിപതികാർത്ഥം എന്ന് പറയുന്നത്? ഇവിടെ രണ്ടെണ്ണമാണ്. ഒന്ന് എന്താണ് ആ പ്രാതിപതിന്റെ അർത്ഥം, മറ്റൊന്ന് പുല്ലിംഗം. അത് രണ്ടും പ്രാതിപതികാർത്ഥമാണ്. പ്രാതിപതികാർത്ഥം എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ രണ്ടിനെയും ഗ്രഹിക്കണം. എന്തുകൊണ്ട് രണ്ടും പ്രാതിപതികാർത്ഥമായി? നിയതോപസ്ഥിതികമായതുകൊണ്ട്. യസ്മിൻ പ്രാതിപതികേ ഉച്ചാരിതെ യസ്യ അർത്ഥസ്യ നിയത ഉപസ്ഥിതി സപ്രാതിപതികാർത്ഥം എന്നാണ്. യസ്മിൻ പ്രാതിപതികെ ഉച്ചാരിതെ, ഏതൊരു പ്രാതിപതികം ഉച്ചരിക്കുമ്പോഴാണോ യസ്യ അർത്ഥസ്യ നിയത ഉപസ്ഥിതി, ഒരർത്ഥത്തിന് നിയതമായ ഉപസ്ഥിതി വരുന്നു, സ ആ അർത്ഥമാണ് പ്രാതിപതികാർത്ഥം. അപ്പൊ ഇവിടെ കൃഷ്ണ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ കൃഷ്ണശബ്ദത്തിനൊരർത്ഥമുണ്ട്, അതറിയാം. അത് നിയത ഉപസ്ഥിതികമാണ്. അതോടൊപ്പം നിയത ഉപസ്ഥിതികമാണെന്ത്? അത് പുല്ലിംഗമാണെന്നുള്ളത് കൃഷ്ണശബ്ദം വിചാരിക്കും. അത് രണ്ടും പ്രാതിപതികാർത്ഥം. ബോധം, അറിവ്, അത് രണ്ടും അറിവെന്നോ സ്മരണയെന്നോ എന്തുവേണോ പറയാം, പ്രാതിപതികാർത്ഥമാണ്. അതും മുമ്പ് പറഞ്ഞതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഉച്ചൈഹി എന്ന് പറയുന്നത് ആ യസ്മിൻ പ്രാതിപതികെ ഉച്ചാരിതേ എന്നാണ്. ഉച്ചാരിതേ എന്നല്ല ഉച്ചാരിതേ. യസ്യ അർത്ഥസ്യ നിയത ഉപസ്ഥിതി സ പ്രാതിപതികാർത്ഥം. അപ്പൊ ഇവിടെ ഈ കൃഷ്ണ ശബ്ദവും ഉച്ചൈഹി തമ്മിൽ എന്താ വ്യത്യാസം? ഉച്ചൈഹി എന്ന് പറയുന്ന അവ്യയമാണ്, അതിന് അവിടെ ലിംഗമില്ല. അതിന് അതുകൊണ്ട് പറയും അലിംഗ നിയതലിംഗാസ്ഥ പ്രാതിപതികാർത്ഥ മാത്ര ഇത്യസ്യ ഉദാഹരണം. പ്രാതിപതികാർത്ഥ മാത്ര എന്ന് പറഞ്ഞതിന് ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത് രണ്ടു തര ശബ്ദങ്ങളാണ്. ഒന്ന് ലിംഗങ്ങളില്ലാത്ത എന്ന് വെച്ചാൽ അവ്യങ്ങൾ, മറ്റൊന്ന് നിയത ലിംഗങ്ങളുള്ള ശബ്ദങ്ങൾ. അലിംഗ നിയത ലിംഗാസ്ത്, ഇതെല്ലാം സിദ്ധാന്തപതിയിൽ മൂലഗ്രന്ഥത്തിൽ തന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. അതൊക്കെ ഇവിടെ കൊടുക്കേണ്ടതാണ്, എന്നാലേ ഇത് മനസ്സിലാകത്തുള്ളൂ എന്താണ് ഈ പ്രാതിപതികാർത്ഥം എന്ന് പറയുന്നത്. ഞാൻ ഇന്നലെ ഇത്രയും വിശദീകരിച്ച് പറഞ്ഞിട്ടും ഇന്ന് ചോദിച്ചപ്പോൾ പ്രാതിപതികാർത്ഥം എന്ന് പറയുന്നത് വ്യക്തമായി പറയാൻ എല്ലാവർക്കും കഴിഞ്ഞില്ല. അത് ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞതാണ്, പറയുന്നത് മനസ്സിലാക്കുക, മുമ്പോട്ട് ചിന്തിക്കാൻ മെനക്കെടരുത്, എന്നാൽ പറഞ്ഞതും മനസ്സിലാകാതെ പോകും പറഞ്ഞു. അലിംഗ നിയത ലിംഗാശ എന്താണ് പ്രാതിപതികാർത്ഥം മാത്രേ വ്യത്യസ്ത ഉദാഹരണം. പ്രാതിപതികാർത്ഥം മാത്രം എന്നുള്ളതുകൊണ്ട് ഈ രണ്ട് തരത്തിലുള്ള ഉദാഹരണങ്ങളാണ് കിട്ടുന്നത്. ഒന്ന് അലിംഗ ശബ്ദങ്ങൾ അവ്യയങ്ങൾ, മറ്റൊന്ന് നിയതലിംഗങ്ങളായ ശബ്ദങ്ങൾ എന്നർത്ഥം. അപ്പോൾ ഇവിടെ എല്ലാം പ്രഥമാവിഭക്തി വന്നത്, പ്രഥമാവിഭക്തി എന്ന് പറയുമ്പോൾ സോജസ് വന്നത് പ്രാതിപതികാർത്ഥത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സു വരുന്നത് കൊണ്ട് പ്രാതിപതിക അർത്ഥത്തിൽ കൂടുതൽ ഒരർത്ഥം കിട്ടത്തില്ല, അർത്ഥത്തെ തന്നെ പറയുകയാണ്. പ്രാതിപതികത്തിന്റെ അർത്ഥത്തെയാണ് പറയുന്നത്. പ്രാതിപതികത്തിന്റെ അർത്ഥത്തെ പറയാൻ വേണ്ടി ഒരു പ്രത്യയം വരിക അത് പാടില്ല. എന്തുകൊണ്ടാണ്? ഉക്താർത്ഥാനം അപ്രയോഗ, ഉക്താർത്ഥത്തെ പിന്നെ ഒരു ശബ്ദത്തിലൂടെ പ്രയോഗിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു പ്രയോഗം പാടില്ല എന്നാണ് നിയമം. എങ്കിലും ഇവിടെ വിഭക്തി വരുന്നതിന് വേണ്ടി ശബ്ദസാധുത്വാർത്ഥം, ശബ്ദ സാധുത്വാർത്ഥം അബദ്ധം ന പ്രയുഞ്ജീത, അബദ്ധം പ്രയോഗിക്കാൻ പാടില്ല. കേവല പ്രകൃതി ന പ്രയോക്തവ്യ, ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങളുണ്ട്. എന്ത് വേണം? പരത്തിൽ വ്യക്തി വേണം. അപ്പൊ അത് രണ്ടും വ്യക്തമായി. ഇനി അടുത്ത ദിവസം ചോദിക്കുമ്പോ വീണ്ടും ബബ്ബബ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് പ്രാതിപതികാർത്ഥം എന്ന് ചോദിച്ചു. പഠിച്ചതിനെ കുറിച്ചാണോ ചോദിക്കുന്നത്? ഇനി പഠിക്കാവുള്ളതിനെ കുറിച്ചാണ്. ശരി, എന്നാ ചോദിക്കാം. കൃഷ്ണൻ പറഞ്ഞപ്പോ പ്രാതിപതിക അർത്ഥവും ലിംഗവും അവിടെ വന്നോ? പ്രാതിപതിക അർത്ഥവും ലിംഗവും രണ്ടും വന്നോ അവിടെ? ഇവിടെ പ്രാതിപതികാർത്ഥം ഇതാണ്. വീണ്ടും ശങ്കരൻ തെങ്ങേ തന്നെ താഴെ ഇറക്കണമെങ്കിൽ വലിയ പാടാ. പ്രാതിപതിക അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം പറഞ്ഞത്? ആ പ്രാതിപതികത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശദീകരിച്ചു? എങ്ങനെയാ ഞാൻ വിശദീകരിച്ചത്? പ്രാതിപതികാർത്ഥത്തിന് എന്താണ് ഞാൻ അർത്ഥം പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. മലയാളത്തിൽ പറഞ്ഞാല് അർത്ഥം. ഇപ്പൊ ഇവിടെ കൃഷ്ണ ശബ്ദം ഉപയോഗിച്ച് ഉച്ചരിച്ചപ്പോ ഏതാണ് മാറാതെ സ്ഫുരിച്ചത്? ആ വസ്യപുത്രനും പുല്ലിംഗവും. അപ്പോ പ്രാതിപദികർത്ഥം ഏതായി? രണ്ടുമായി. ഇതല്ല ഞാൻ പറഞ്ഞത്, അത് നേരത്തെ പറഞ്ഞത്. ഇന്നിപ്പോ എന്തെങ്കിലും മാറ്റി പറഞ്ഞു? പിന്നെന്താ, പിന്നെന്താ, നേരത്തെ ഇന്നലെ ഇതല്ലേ പറഞ്ഞത്? ഇന്ന് രാവിലെ ഇവിടെ വന്നിരുന്നിട്ട് ഇതല്ലേ പറഞ്ഞു തുടങ്ങിയത്? ഇപ്പൊ ഇതല്ലേ പറഞ്ഞത്? പിന്നെ ഇനി എന്താ സംശയം? ഇപ്പൊ തെങ്ങിലാണോ താഴെയാണോ? താഴെ. ഓക്കെ, എന്നാ മുമ്പോട്ട് പോവാം. അത് വിശദമാക്കാൻ വേണ്ടി പറഞ്ഞു. എന്താണ് അലിംഗ നിയതലിംഗാശ്ച എന്ന് പറഞ്ഞതാണ്. നിയതലിംഗങ്ങളും പ്രാതിപദികാർത്ഥം മാത്രം എന്ന് പറയുന്നതിന് ഉദാഹരണം ആകും. ഇപ്പോ സംശയം അതിൻ്റെ അടികൂടെ കയറി വരുന്നതിനുള്ള കാരണം, സാർ നമ്മൾ പ്രാതിപദിക അർത്ഥം ഒന്ന് സാധാരണ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, രാമനെന്നോ കൃഷ്ണനെന്നോ ഒക്കെ പറഞ്ഞാൽ ഒരർത്ഥമുണ്ട്, അതാണ് നമ്മുടെ മനസ്സിൽ വരുന്നത്. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ പ്രാതിപദിക അർത്ഥം എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെയാണ്. അതിനെങ്ങനെ വ്യാഖ്യാനിച്ചു? ആ യസ്മിൻ പ്രാതിപദികേ സാരിദേ യസ്യ അർത്ഥസ്യ നിയതാവസ്ഥ. നമ്മൾ സാധാരണ മുമ്പ് പഠിച്ചിട്ടുള്ളത് രാമശബ്ദം, രാമശബ്ദത്തിൻ്റെ സുഖം. അപ്പൊ അവിടെ രാമശബ്ദത്തിന്റെ അർത്ഥം, രാമശബ്ദമാണ് പ്രാതിപദികം. അവിടെ പ്രാതിപദികത്തിന്റെ അർത്ഥം എന്താണ്? അവിടെ ദശരഥപുത്രൻ. അത്ര നമ്മൾ പഠിച്ചുള്ളൂ. ഇവിടത്തെ പ്രാതിപദികാർത്ഥം എന്ന് പറയുന്നത് പരിഭാഷികമാണ്. എന്നുവെച്ചാൽ അതിന് പ്രത്യേക അർത്ഥം ഉണ്ട്. അവിടെ പ്രാതിപദികം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? അവിടെ പ്രാതിപദികത്തിന് അർത്ഥവ തഥാപ്രത്യ പ്രതിയം കൃത്യത സമാസ. ഇവിടെ പ്രാതിപദികം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ അപ്പൊ രണ്ടും രണ്ടാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തന്നെ. ഇത് വളരെ ശ്രദ്ധിച്ചിരുന്ന് അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. മനസ്സ് തെറ്റിദ്ധാരണ വരും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും. പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്താണ് പ്രവൃത്തി നിമിത്തം, വ്യക്തി, ലിംഗം, സംഖ്യ, കാരകം, ഇതെല്ലാം പ്രാതിപദികത്തിന്റെ അർത്ഥമായി വരാം. അങ്ങനെ വരാമെന്നുള്ളിടത്ത് ഈ ശബ്ദങ്ങളിൽ ഇപ്പോൾ കൃഷ്ണ ശബ്ദം എടുത്തു കഴിഞ്ഞാൽ അവിടെ എന്താണ് ആ പ്രവൃത്തി നിമിത്തം അല്ലെങ്കിൽ വ്യക്തി, അതോടൊപ്പം ലിംഗവും, അതും പ്രാതിപദികാർത്ഥമായി വന്നിരിക്കുകയാണ്. പ്രവൃത്തി നിമിത്തം എന്ന് പറയുമ്പോൾ ഘടശബ്ദം, പ്രവൃത്തി നിമിത്തം എന്ന് പറയുന്ന ഘടത്വം, പിന്നെ ആ വ്യക്തി ഘടവ്യക്തി, അതുപോലെ പിന്നെ ലിംഗം, അങ്ങനെ അതെല്ലാം വരുന്നു. ഇവിടെ മൂന്നും വരുന്നു. അത് മറ്റൊരു വിഷയം. അങ്ങനെ തികം പ്രാതിപദികാർത്ഥ, തൃഗം പ്രാതിപദികാർത്ഥ, അങ്ങനെ പല പക്ഷങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ആ പഞ്ചമം പ്രാതിപതിക അർത്ഥ അർത്ഥ എന്നിവിടെ എഴുതി. ആ വേണ്ട, പഞ്ചകം പ്രാതിപതികാർത്ഥ എന്ന് പറഞ്ഞു. ആ ഇവിടെ എഴുതുന്നു നോക്കണം. അപ്പോ അത് കഴിഞ്ഞു. അടുത്ത ദിവസം ഞാൻ ചോദിക്കുമ്പോൾ ഇതുപോലെ തന്നെ മറുപടി പറയണം. ഇപ്പൊ ശ്രീ എന്ന് പറയുന്ന ശബ്ദത്തിൽ പ്രാതിപദിക അർത്ഥം എന്താണ്? ലക്ഷ്മി, ജ്ഞാനം എന്ന് പറയുന്നിടത്ത്. അതിനു വേണ്ടിയിട്ടാണ് അവിടെ സോജസ് വന്നത്. അതിൽ കൂടുതൽ അർത്ഥമൊന്നുമില്ല. ആ അർത്ഥം മനസ്സിലാക്കണം. പിന്നെ അടുത്ത് വരുന്നത് എന്താണ്? പ്രാതിപദികാർത്ഥം കഴിഞ്ഞു. ലിംഗമാത്രാധിക്യേ എന്നാണ് അവിടെ ഇല്ലേ. വൃത്തിയിൽ എന്താ എഴുതിയിരിക്കുന്നത്? ലിംഗമാത്ര ആധിക്യേ. ഇവിടെ അങ്ങനെ വേണ്ടത് എങ്ങനെ? ലിംഗമാത്ര എന്ന് പോരാ, പിന്നെ എന്ത് വേണം? ലിംഗമാത്ര ആധിക്യേ എന്ന് വേണം. പുസ്തകങ്ങളിലെല്ലാം അങ്ങനെയാണ് പാഠം. പാഠം നമ്മൾ തിരുത്തണ്ട, നമ്മളങ്ങനെ മനസ്സിലാക്കണം. പ്രിന്റിംഗ് മിസ്റ്റേക്കൊന്നുമല്ല. വരദരാജ പണ്ഡിതരേനെ അങ്ങനെ എഴുതിയിരിക്കുകയാണ്. കാരണം എല്ലാ പുസ്തകങ്ങളും അങ്ങനെ പാഠം. പക്ഷെ നമ്മളെന്ത് മനസ്സിലാക്കണം? ലിംഗം മാത്ര ആധിക്യേ. അപ്പോൾ ഇവിടെയാണ് എന്ത് വരുന്നത്? പ്രാതിപദികാർത്ഥം കൂടാതെ, പ്രാതിപദികാർത്ഥം പ്ലസ് ലിംഗം കൂടെ വരുന്നിടത്താണ് എന്ത് വരുന്നത്? ലിംഗമാത്ര ആധിക്യത്തിൽ പ്രത്യയം വരുന്നു എന്ന് പറഞ്ഞാൽ, അവിടെ പ്രഥമം വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രാതിപദികാർത്ഥത്തെയും ഗ്രഹിക്കണം, ലിംഗത്തെയും ഗ്രഹിക്കണം. ആ സമയം കൃഷ്ണശ്രീ എന്നൊക്കെ എന്ത് ഗ്രഹിച്ചാൽ മതി? പ്രാതിപദികാർത്ഥത്തെ ഗ്രഹിച്ചാൽ മതി. മനസ്സിലായോ? മനസ്സിലായോ? അതായത് തടഹ തടി തടം. തടഹ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? തീരം, നദിയുടെ തീരം, കടൽ തീരം എന്ന് പറയുന്നതാണ് തടം. അപ്പൊ ഈ തടശബ്ദത്തിന്റെ ഒരു കുഴപ്പം, ഇതിന് നിശ്ചിതമായൊരു ലിംഗമില്ല. എന്നുവെച്ചാൽ പുല്ലിംഗത്തിലും സ്ത്രീലിംഗത്തിലും നംസകലിംഗത്തിലും ഉപയോഗിക്കുമ്പം തടഹ തടി തടം എന്ന് വരും. പക്ഷെ ഈ തടം എന്ന് പറയുന്ന പ്രാതിപദികത്തിന് ഒരർത്ഥമുണ്ട്. ഇവിടെ പറഞ്ഞതനുസരിച്ച് ആ അർത്ഥം എങ്ങനെയുള്ളതായിരിക്കണം? നിയതോപസ്ഥിതികമായിരിക്കണം അർത്ഥം. അപ്പൊ തടശബ്ദത്തിന്റെ അർത്ഥം നിയതോപസ്ഥിതികമാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥത്തിന് ഒരിടത്തും മാറ്റമില്ല. എപ്പോ തടശബ്ദം കേട്ടാലും നമുക്ക് ഒരർത്ഥമേ തോന്നത്തുള്ളൂ. എന്താണ്? തീരം. അതുകൊണ്ട് ഇവിടെ പ്രാതിപദികാർത്ഥം എന്താണ്? തീരം. പക്ഷേ ഇവിടെ ലിംഗമുണ്ട്, അത് പ്രാതിപദികാർത്ഥമാണോ? എന്തുകൊണ്ട്? അത് മാറുന്നു. ഒരിടത്ത് അത് പുല്ലിംഗം, ഒരിടത്ത് സ്ത്രീലിംഗം. അതായത് തടശബ്ദം കേട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ലിംഗം എന്ന് പറയുന്നത് നിയതോപസ്ഥിതികമല്ല. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിയതോപസ്ഥിതികമാണ്. അപ്പൊ ഇവിടെ പ്രാതിപദികാർത്ഥത്തിലല്ല പ്രഥമം ഒന്ന്, പിന്നെയോ? പ്രാതിപദികാർത്ഥം പ്ലസ് ലിംഗം. അപ്പൊ ഇവിടെ പറയാം എന്താണോ? ആ നിയത ലിംഗാഹ ലിംഗമാത്ര ആധിക്യസ്യ ഉദാഹരണം. ആ നിയത ലിംഗങ്ങൾ, ആ ശബ്ദങ്ങൾ, നിയതലിംഗങ്ങളല്ലാതെയുള്ള ശബ്ദങ്ങളിലാണ് ലിംഗമാത്ര ആധിക്യ എന്ന് പറയുന്നതിന് ഉദാഹരണം. വ്യക്തമായില്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഇത് കൊടുത്തത്, തടഹ തടി തടം. അപ്പൊ തടശബ്ദത്തിൽ നിന്ന് സുഖോജസ് വരുന്നത് പ്രാതിപദിക അർത്ഥത്തെ കാണിക്കാനും ലിംഗമാത്ര ആധിക്യത്തെ കാണിക്കാനാണെന്ന് എന്ന് പറഞ്ഞാൽ, നമ്മൾ തടഹ എന്ന് പ്രഥമയിൽ പറയുമ്പോൾ നമ്മൾ ഗ്രഹിക്കുന്നത് തീരം, പിന്നെ ഇത് പുല്ലിംഗമാണ്, പിന്നെ ഇത് സ്ത്രീലിംഗമാണ്, ഇത് നംസലിംഗമാണ്, അങ്ങനെ വിശേഷിച്ച അർത്ഥം കൂടെ കിട്ടും. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് അവിടെ സുഖവും ജസ്. അപ്പോൾ അനിയതലിംഗാഹ പ്രാതിപദിക അല്ല, എന്താണ്? ലിംഗമാത്ര ആധിക്യ ഇത്യസ്യ ഉദാഹരണം. അത് രണ്ടും കഴിഞ്ഞു. മൂന്നാമത് വരുന്നത് എന്താണ്? പരിമാണ മാത്ര ആധിക്യേ എന്ന് വേണം. അവിടെയും കൊടുത്തിരിക്കുന്നത് ശരിയല്ല. പരിമാണ മാത്ര ആധിക്യം ത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ഉപയോഗിച്ചിരിക്കുന്നത്? ദ്രോണോ വ്രീഹി, ദ്രോണോ വ്രീഹി. ദ്രോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്തെ ഒരു അളവാണ്, വോള്യത്തെ കാണിക്കുന്ന അളവ്, ലിറ്റർ പോലെ. അതിന് പഴയ കണക്കനുസരിച്ച് പറയുന്നത് 16 സേർ എന്ന് പലാർത്ഥവും പറയുന്നുണ്ട്. കുടവം, ആഠകം, ദ്രോണം എല്ലാം പറയുന്നത് എന്താണ്? അതായത് മലയാളത്തിൽ പറയും കുട്ടോ എന്ന് പറയും. അതെന്താണ്? ഒരു പരിമാണമാണ് കുടവം. ആഠകം മലയാളത്തിൽ എന്ത് പറയും? അണ്ടാവ്. അതൊക്കെ ഓരോ പാത്രങ്ങളെന്ന് പറയുന്ന ഓരോ പഴയകാലത്തെ അളവാണ്. അളവിനനുസരിച്ച് ആ പാത്രത്തിൽ നിറയ്ക്കുന്നത് നാടി എന്ന് തന്നെ പറയുന്നു. അപ്പോൾ അങ്ങനെ അതെല്ലാം പഴയ അളവുകളെ കാണിക്കുകയാണ് പഴയകാലം. അതുപോയിട്ട് ഇപ്പോൾ ലിറ്ററും മറ്റും വന്നു. അപ്പോൾ ഈ ദ്രോണമെന്ന് പറയുന്ന ഒരു വിശേഷ പരിമാണത്തെ കാണിക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പരിണാമമല്ല, പരിമാണമാണ്, അളവാണ്. വ്രീഹി എന്ന് പറയുന്നത് എന്താണ്? ഒന്നോ രണ്ടോ? ഒന്നാണോ? ആ, ജാത്യാഖ്യായം ഏകസ്മിൻ ബഹുവചനം അന്യതരസ്, പാണിനിയുടെ സൂത്രമാണ്. ജാതിയിൽ എന്താണ്? ഏകവചനം ഉപയോഗിക്കാം, ബഹുവചനം ഉപയോഗിക്കാം, ഒന്നിൽ തന്നെ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് വ്രീഹി എന്ന് പറയുന്ന ഒരു വ്രീഹി രാശി, നെൽക്കൂമ്പാരത്തെ പറയുകയാണ്, ഒരു നെല്ലിനെ അല്ല. നെൽക്കൂമ്പാരം എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്രീഹയഹ എന്ന് പ്രയോഗിക്കണം. അങ്ങനെ പ്രയോഗിക്കാൻ തെറ്റൊന്നുമില്ല. പക്ഷെ വികല്പമായിട്ട് നെൽക്കൂമ്പാരത്തെ ഏകവചനത്തിലും പ്രയോഗിക്കാൻ എന്തുകൊണ്ട്? നെൽക്കൂമ്പാരം ഒന്നാണ്. നെൽക്കൂമ്പാരത്തിൽ അനേകം നെല്ലുകളുണ്ടെങ്കിലും നെൽക്കൂമ്പാരം ഒന്നാണ്, വ്രീഹിരാശി. അതിലാണ് ഇവിടെ ഏകവചനം ഉപയോഗിച്ചത്. ഇവിടെ വ്രീഹയഹ എന്നുപയോഗിച്ചാലും ശരി തന്നെയാണ്. പലയിടത്തും അങ്ങനെ ഉപയോഗിക്കും. അനേക വ്യക്തികളിൽ ജാതി വിവക്ഷയിൽ ഏകവചനം ഉപയോഗിക്കും. ഒരു ജാതിയിൽ അനേക വ്യക്തികളുടെ വിവക്ഷയിൽ ബഹുവചനം, തിരിച്ചു മറിച്ച് ഉപയോഗിക്കും. അതുകൊണ്ട് ഏകവചനം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് നമ്മൾ അബദ്ധത്തിൽ ബഹുവചനം ഉപയോഗിച്ചാലും നമുക്ക് പറയാം അത് ഞാൻ അവയവ വിവക്ഷയിൽ പറഞ്ഞാണ്, അല്ലെങ്കിൽ വ്യക്തി വിവക്ഷയിൽ പറഞ്ഞാണെന്ന് പറയാം. ബഹുവചനം ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഏകവചനം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തിരിച്ചും പറയാം ഞാൻ ജാതി വിവക്ഷയിൽ പറഞ്ഞാണ്, വ്യക്തി വിവക്ഷയിലല്ല. അങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ മുമ്പ് കൊടുത്ത ഉദാഹരണങ്ങളിൽ നിന്നെല്ലാം ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? രണ്ട് ശബ്ദങ്ങൾ പറഞ്ഞിരിക്കുന്നു. ദ്രോണം എന്ന് പറയുന്ന ഒരു അളവാണ്, അത് പരിച്ഛേദകമാണ്. വ്രീഹി എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്, അത് പരിച്ഛേദ്യമാണ്. അപ്പോൾ ആ പരിച്ഛേദ്യ പരിച്ഛേദക ബന്ധത്തെ കാണിക്കണം. ആ അതിനു വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവിടെ ഇത് രണ്ടും കാണിച്ചിരിക്കുന്നു. എന്നാലേ ഇതിൻ്റെ അർത്ഥം പൂർണ്ണമാവും. ഇപ്പോൾ ശബ്ദബോധത്തിൽ ആ പരിച്ഛേദ്യ ബന്ധത്തെ, സംസർഗത്തെ കൂടെ ബോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അത് കാണിച്ചിരിക്കുന്നത്. കാരണം അവയവങ്ങളുടെ എല്ലാം കൂടെ ചേർത്ത് പറയും. ഏകവചനത്തിലും പറയാം, ബഹുവചനത്തിലും പറയാം. ഒരുപാടെണ്ണത്തിന് ചേർത്ത് ഏകവചനത്തിൽ പറയും, പലതിന് ചേർത്ത് ബഹുവചനത്തിൽ പറയും. അപ്പോൾ ഇവിടെ ദ്രോണ ശബ്ദം, വ്രീഹി ശബ്ദം രണ്ടും മൂന്നും. അപ്പോൾ സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരിമാണ മാത്രാധിക്യ പ്രഥമം. സൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു ശബ്ദത്തിൽ നിന്നും പരിമാണ അർത്ഥത്തെ കാണിക്കാൻ, കൂടുതലായി കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രഥമം വരുന്നത്. അപ്പോൾ ദ്രോണ ശബ്ദത്തിൽ നിന്നും പരിമാണ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി ഇവിടെ സൂചന. ദ്രോണശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അളവ്. പാത്രമല്ല, അളവ്. പാത്രം കൊണ്ട് അളവ് കൊണ്ട് പാത്രത്തിന് പേര് വരുന്നതാണ്. പിന്നെ തോണി എന്നൊക്കെ പറയില്ലേ, അത് അളവിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. മലയാളത്തിൽ പറയും തോണി എന്ന് വെച്ചാൽ ആ ദ്രോണ അളവുള്ള സാധനം. അതൊക്കെ ഇങ്ങനെ അപഭ്രംശം സംഭവിച്ചാണ് അങ്ങനെ വന്നത്. അപ്പോ പരിമാണ അർത്ഥത്തിൽ പ്രത്യേകം പരത്തിൽ വരുമെന്ന് പറഞ്ഞു. ദ്രോണശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അളവ്, പരിമാണം. രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ആ ദ്രോണശബ്ദം എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം മനസ്സിലാവണം. അത് പരിമാണ വിശേഷം. ദ്രോണശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? പരിമാണ വിശേഷമാണ്. അതാണ് പ്രാതിപദികത്തിന്റെ അർത്ഥം. ഇവിടെ ഇവിടുത്തെ പ്രാതിപദിക അർത്ഥം എന്താണ്? പരിമാണ വിശേഷം. ശരി, പ്രത്യയം സൂത്രത്തിൽ എങ്ങനെ വിധിച്ചു? എന്തർത്ഥത്തിൽ വിധിച്ചു പ്രത്യയം? അപ്പൊ അവിടെ എന്താ പരിമാണം? എന്താണ് പരിമാണ അർത്ഥത്തിൽ വിധിച്ചു എന്ന് പറഞ്ഞപ്പോ അവിടെ എന്താണ് പരിമാണം? ദ്രോണശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്തെന്ന് പറഞ്ഞു? പരിമാണ വിശേഷം. പരത്തിൽ സു വിധിച്ചു. പാണിനി എന്ത് പറഞ്ഞു? പരിമാണ അർത്ഥത്തിൽ വരുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താണ് പരിമാണത്തിന്റെ അർത്ഥം? സാമാന്യം. അപ്പോ പ്രത്യയത്തിന്റെ അർത്ഥം പരിമാണ സാമാന്യം എന്ന് പറഞ്ഞാൽ, പാണിനി പരിമാണാർത്ഥത്തിൽ വിധിക്കുമ്പോൾ അത് നാഴിയെന്നോ ഇടങ്ങഴിയെന്നോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ എന്താണ്? അതൊരളവ്, ഏതളവായാലും കൊള്ളാം. അളവെന്ന് പറയുമ്പം ഇത് വോള്യം മാത്രമായിരിക്കുന്നുണ്ട്. നീളമോ വീതിയോ ഹൈറ്റോ എന്തോ ആകാം. ഏതിനേയും പറയുന്ന പേരാണ് പരിമാണം. അപ്പൊ പരിമാണ സാമാന്യത്തിലാണ് സൂത്രത്തിൽ പ്രത്യയത്തെ വിധിച്ചത്. എന്നുവെച്ചാൽ അതായിരിക്കും അർത്ഥം എന്നാണ് പറഞ്ഞത്. പക്ഷെ പ്രാതിപദികത്തിന്റെ അർത്ഥം എന്താണ്? പരിമാണ വിശേഷം. അപ്പൊ അതാദ്യം മനസ്സിലാക്കണം. പ്രാതിപദികാർത്ഥം പരിമാണ വിശേഷം, പ്രത്യയാർത്ഥം പരിമാണ സാമാന്യം. ഇനി ഈ രണ്ടർത്ഥവും തമ്മിലുള്ള ബന്ധം എന്തെന്ന് നോക്കണം. പ്രാതിപദികാർത്ഥവും പ്രത്യയാർത്ഥവും തമ്മിലുള്ള ബന്ധം ഇവിടെ എന്താണ്? ഈ സ്ഥലത്ത് എല്ലായിടത്തും അങ്ങനെ വരണമെന്നില്ല. ഇവിടെ അഭേദ സംസർഗമാണ്. എന്നുവെച്ചാൽ ഇത് പരസ്പരം അന്വയിക്കുന്ന അഭേദമായിട്ടാണ്. പ്രാതിപദികാർത്ഥവും പ്രത്യയാർത്ഥവും അന്വയിക്കുന്ന എങ്ങനെ? അഭേദമായിട്ട്. അഭേദമായിട്ട് അന്വയിക്കുമ്പോൾ അർത്ഥം എങ്ങനെ പറയും? പരിമാണ ആ വിശേഷം തന്നെയാണ് പരിമാണ സാമാന്യം. ഇതാണ് അഭേദമായി അന്വയിക്കുക എന്ന് പറഞ്ഞാൽ. വീരഹ പുരുഷഹ എന്ന് പറയുന്നു. അവിടെ രണ്ടും അഭേദമായി അന്വയിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീരൻ തന്നെ പുരുഷൻ. അതുപോലെ ഇവിടെ എങ്ങനെ പറയും? ഇവിടെ ഞാൻ പറഞ്ഞതിനനുസരിച്ച് പറയണം. നിങ്ങളുടെ വ്യാഖ്യാനമല്ല എനിക്ക് കേൾക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഇപ്പൊ പറഞ്ഞത് പരിമാണ വിശേഷം തന്നെയാണ് പരിമാണ സാമാന്യം. അത് പറയുമ്പോൾ എന്താ പറയും? പരിമാണ വിശേഷാത്മകം യത് പരിമാണ സാമാന്യം. അതാണ് ഇതിന്റെ അർത്ഥം. ഇവിടുത്തെ അർത്ഥം എന്താണ്? പരിമാണ വിശേഷാത്മകം യത് പരിമാണ സാമാന്യം. അതാണ് ഇവിടെ ദ്രോണശബ്ദത്തിൽ നിന്നും സു വരുമ്പോൾ കിട്ടുന്ന അർത്ഥം. അപ്പോ ഇവിടെ എന്തോ ഒരു അപൂർണത തോന്നുന്നുണ്ട് ഇങ്ങനെ പറയുമ്പോൾ. ദ്രോണശബ്ദത്തിന്റെ അർത്ഥം പറയാണ്, പരിമാണ വിശേഷാത്മകം യത് പരിമാണ സാമാന്യം എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകുന്നുണ്ടോ? ശബ്ദബോധം ശരിയാകത്തില്ല. അതുകൊണ്ടാണ് ബ്രീഹി ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ എങ്ങനെ അർത്ഥം മനസ്സിലാക്കണം? പരിമാണ വിശേഷാത്മകം യത് പരിമാണ സാമാന്യം തത് പരിച്ഛിന്നോ ബ്രീഹി. എന്നുവെച്ചാൽ ഇവിടെ ദ്രോണവും ബ്രീഹിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പരിച്ഛേദ്യ പരിച്ഛേദക സംബന്ധമാണ്, ഭാവമാണ്. അപ്പൊ ശാബ്ദബോധം, ഈ ശാബ്ദബോധ പ്രക്രിയ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അത് കൂടുതൽ വിശദീകരിക്കുന്നതാണ് വ്യുത്പത്തിവാദം പോലെയുള്ള ഗ്രന്ഥങ്ങൾ. നമ്മൾ ഇവിടെയും പഠിക്കും, പല ഭാഗങ്ങളിലും നമുക്ക് കുറേശ്ശെ മനസ്സിലാക്കേണ്ടി വരും. അതിൽ ഒരു വാക്യം കേൾക്കുമ്പോൾ നമുക്ക് ശാബ്ദബോധം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് വൈയാകരണന്മാർക്ക് അവരുടെ സിദ്ധാന്തമുണ്ട്, താർക്കികന്മാർക്ക് അവരുടേതായ സിദ്ധാന്തമുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പോ പാണിനി ദ്രോണശബ്ദത്തിൽ നിന്നും എന്താണ് സുവിധിച്ചു, എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യം പറഞ്ഞു. പരിമാണ മാത്ര ആധിക്യത്തെ കാണിക്കാൻ, പരിമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവിന്റെ അർത്ഥമായി. അപ്പൊ ദ്രോണശബ്ദത്തിന്റെ അർത്ഥവും പരിമാണമാണല്ലോ. അപ്പോൾ ഇന്നത് പരിമാണ എന്ന് പറയാൻ പറ്റില്ല, അതിനെ പരിമാണ വിശേഷം എന്ന് പറയണം. അപ്പൊ സുവിന് ഏതർത്ഥത്തിൽ വന്നു? പരിമാണ സാമാന്യം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ എന്താ ബന്ധം? എന്താണ്? അഭേദമാണ്. അതുകൊണ്ട് പറഞ്ഞു എന്താണ്? പരിമാണ വിശേഷാത്മകം യത് പരിമാണ സാമാന്യം എന്ന് പറയുമ്പോൾ പ്രാതിപദികത്തിന്റെ അർത്ഥവും വന്നു, സുവിന്റെ അർത്ഥവും വന്നു. പക്ഷെ തീർന്നില്ല, ഇതെപ്പോഴും മറ്റൊന്നിന്റെ വിശേഷണമായിട്ടായിരിക്കും പ്രയോഗിക്കുന്നത്. അപ്പൊ ആ വിശേഷ്യത്തെ കൂടെ കാണിക്കണം, എന്നാലേ അവിടെ ശബ്ദബോധം ഉണ്ടാകത്തുള്ളൂ. ഈ പ്രകൃതിയും പ്രത്യേകം എല്ലാം ഉപയോഗിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ശബ്ദബോധത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം നോക്കണം. പരിച്ഛേദ്യ പരിച്ഛേദക ബന്ധമാണ്. അപ്പോൾ ഇത് എങ്ങനെ ബോധമുണ്ടാകും ഒരാൾക്ക്? പരിമാണ വിശേഷാത്മകം യത് പരിമാണ സാമാന്യം തത് പരിച്ഛിന്നോ വ്രീഹിരിത്യർത്ഥ. അതാണ് ദ്രോണോ വ്രീഹി എന്ന് പറയുന്നതിന്റെ അർത്ഥം. മനസ്സിലായല്ലേ? പരിമാണ വിശേഷാത്മകം യത് പരിമാണ സാമാന്യം തത് പരിച്ഛിന്നോ വ്രീഹി ഇത്യർത്ഥം. മനസ്സിലായല്ലേ? ഇതാണ് പരിമാണ ആധിക്യം മാത്രം. ഇവിടെ എന്താണ് പരിമാണ ആധിക്യം വന്നത്? ഇവിടെ എന്താ പരിമാണ ആധിക്യം വന്നത്? ആ പരിമാണ വിശേഷത്തിനോടൊപ്പം എന്ത് ചെയ്തു? പരിമാണ സാമാന്യം വന്നു. അപ്പോ ഇവിടെ പരിമാണ വിശേഷം എന്ന് പറയുന്നത് എന്താണ്? പ്രാതിപദികാർത്ഥം അല്ലേ? അല്ലേ? പരിമാണ വിശേഷം എന്ന് പറയുന്നത് ഇവിടെ പ്രാതിപദികാർത്ഥമാണോ? എന്തുകൊണ്ട്? എന്തുകൊണ്ട്? നിയതോപസ്ഥിതികമായതുകൊണ്ട്. അപ്പൊ നിയത ഉപസ്ഥിതികം ആയതുകൊണ്ട് പ്രാതിപദികാർത്ഥം മാത്രേ എന്നുള്ള പ്രകാരം സു വന്നാ പോരെ? പ്രാതിപദികാർത്ഥം മാത്രേ എന്നുള്ള പ്രകാരം സു വന്നാ പോരെ ഇവിടെ? കാരണം പ്രാതിപദികത്തിന്റെ അർത്ഥം നിയത ഉപസ്ഥിതികമാണ്. സു വന്നു കഴിഞ്ഞാൽ അർത്ഥവും കിട്ടും. പിന്നെ എന്തിനാ ഇവിടെ ഈ പരിമാണം മാത്രേ എന്നുള്ള കൊടുത്തത്? എന്തിനു കൊടുത്തു? ഞാൻ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, പറയാത്ത കാര്യം ഞാൻ ചോദിക്കത്തില്ല. എന്ത് ശബ്ദബോധം? പറഞ്ഞ ഉത്തരം ശരിയല്ല, പക്ഷെ എന്ത് ശബ്ദബോധം? നെല്ലിന്റെ കാര്യമല്ല ഞാൻ ചോദിച്ചത്. ആ പരിമാണ സാമാന്യം എന്നുള്ള കിട്ടത്തില്ല. സു വന്നോണ്ട് എന്തർത്ഥം കൂടെ കിട്ടി? പരിമാണ സാമാന്യം. പരിമാണ സാമാന്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പരിമാണ വിശേഷാത്മകം യത് പരിമാണ സാമാന്യം എന്നൊരു വിശേഷാർത്ഥം കൂടെ കിട്ടിയില്ലേ? ഇപ്പോ ഗ്രീഹി വ്രീഹി പരിച്ഛിന്നമായിരിക്കുന്നത് എന്തുകൊണ്ട്? ഒരു പരിമാണം കൊണ്ട്. അർത്ഥബോധം ഉണ്ടാകുന്നതാണ്. വ്രീഹി പരിച്ഛിന്നമായിരിക്കുന്നത് ഒരു പരിമാണം കൊണ്ട്. എന്ത് പരിമാണം? വിശേഷം. അങ്ങനെ ഒരു ബോധം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ബോധം കിട്ടാൻ പാടില്ലെന്നുണ്ടോ? വ്രീഹി പരിച്ഛിന്നമായിരിക്കുന്നത് എന്തുകൊണ്ട്? പരിമാണം കൊണ്ട്. അതെങ്ങനെയുള്ള പരിമാണം? വിശേഷ പരിമാണം. അതാണ് വിശേഷ പരിമാണാത്മകം സാമാന്യം തത്പരിച്ഛിന്നോ വ്രീ എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ എന്ത് വേണം? നിയത ഉപസ്ഥിതികമായ ദ്രോണശബ്ദത്തിന്റെ അർത്ഥമായ പരിമാണ വിശേഷത്തെ കാണിക്കാൻ സു വന്നുകൊണ്ട് കിട്ടത്തില്ല. കേട്ടോ, ഈ പറയുന്ന ശബ്ദബോധം ഉണ്ടാവും? ഉണ്ടാവും. ഞാൻ ചോദിച്ചതിന് ഉത്തരം ആദ്യം പറയണം. കിട്ടും? കിട്ടത്തില്ലേ? എന്തുകൊണ്ട് കിട്ടുന്നില്ല? പരിമാണ വിശേഷം മാത്രമേ ഇവിടെ പ്രാതിപതിക അർത്ഥമായിട്ടുള്ളൂ. സു വന്നു കഴിഞ്ഞാൽ അർത്ഥം മാത്രമേ ഒരാൾക്ക്. സാമാന്യമായ പരിമാണം എന്ന് കിട്ടണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതിൽ ചോദിക്കാൻ വന്നു. അതുകൂടെ ഉണ്ടായിരിക്കുന്നത് നല്ലതാ. ഏത് വിശേഷബോധം ഉണ്ടാകുന്നതോടൊപ്പം തന്നെ, അതായത് ശബ്ദബോധത്തിന്റെ ഒരു വിലക്ഷണത. ഏത് ശബ്ദബോധം എന്ന് പറയുന്നത് കുറച്ചുകൂടെ അതാണ്, ഒരു വിശേഷമായ പരിമാണം കൊണ്ട് ഈ വ്രീഹി പരിച്ഛിന്നമായിരിക്കുന്നു. സാറിന് പറയാറില്ലേ, ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണം. എന്ന് വെച്ചാൽ വ്രീഹി എന്ന് പറയുന്നതിന് കുറിച്ച് ആദ്യം മനസ്സിലാക്കുന്ന എന്താണ്? ഇത് അളന്നിട്ടിരിക്കുന്നതാണോ? അല്ലേ, ഇതിനളവും തൂക്കവും കൊണ്ട് വെറുതെ കളഞ്ഞിരിക്കുന്നില്ല. എന്നാ പിന്നെ എന്താ അളവെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ദ്രോണം. അങ്ങനെ പറയുന്നിടത്തൊരു വിശേഷബോധം ഇല്ലേ? അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇവിടെ പരിമാണ വിശേഷാത്മകം യത് സാമാന്യം തത് പരിച്ഛിന്നോ വ്രീഹി എന്ന് പറഞ്ഞു. ഇനി എന്താ ചോദിക്കാനുള്ളത്? ഏത് പരിമാണമായാലും ശരി, പരിമാണ സാമാന്യം എന്ന് പറയുമ്പം നീളം വീതി ഏതിനെ കുറിച്ചാണ് ചോദിച്ച്? ദ്രോണം. അതിന്റെ അർത്ഥം എന്തെന്നാ പറഞ്ഞത്? ദ്രോണ ശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറഞ്ഞു? പരിമാണ വിശേഷം. ഇനി എന്താ ചോദ്യം? സു വരുമ്പോ പരിമാണ സാമാന്യർത്ഥത്തിൽ എന്ന് പറഞ്ഞു. ശരി, ഏതില്? ആ പരിമാണ സാമാന്യം എന്ന് പറയുമ്പം ഹ്രസ്വം ദീർഘം എല്ലാം വരും. പക്ഷേ ബാക്കിയെല്ലാം ഒഴിവാക്കാൻ വേണ്ടി എന്തുണ്ട്? ദ്രോണമുണ്ട് അല്ലേ. അപ്പൊ ദ്രോണം എന്നുള്ളതുകൂടെ ഒന്നുകൊണ്ട് എന്ത് കിട്ടി? അത് ഒരു പരിമാണം എന്ന് പറയുന്ന ഒരു വിശേഷാത്മക പരിമാണമാണ് എന്ന് കിട്ടിയില്ലേ? ഒരു വിശേഷമായ പരിമാണമാണ് എന്ന്. ഇത്രയും മൂല്യമാണെന്നും കിട്ടി. ഈ രണ്ടും കൂടെ ചേർന്ന് ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്ത് പറഞ്ഞു? അഭേദം. അപ്പൊ രണ്ടു വരൂ. രണ്ടും തമ്മിലുള്ള ബന്ധം എന്താ പറഞ്ഞത്? അഭേദമായ രണ്ടു വരൂ. വരൂ. എന്താ ഇത്ര അറപ്പ്? ഏതെ? ആവശ്യമില്ലാന്നാണ് എങ്കിൽ അത് നിങ്ങൾ മാത്രമല്ല പറയുന്നത്, വലിയ പണ്ഡിതന്മാരും അത് തന്നെ പറയുന്നില്ല. ആവശ്യമില്ല എന്ന് വെച്ചാൽ പരിമാണം മാത്രം അധികം എന്നുള്ളത് ഇത്രയൊക്കെ വ്യാഖ്യാനിക്കുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഒരാള് ഒരു അബദ്ധം ചെയ്തു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി ഒരുപാട് വ്യാഖ്യാനിക്കും. ഒരുപാട് വ്യാഖ്യാനിച്ചാലും സംശയം തീരാൻ പോകുന്നില്ല. എന്തിനിങ്ങനെ ഇത്രയും വ്യാഖ്യാനിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമ്പ്രദായത്തെ സാധൂകരിക്കാൻ. അതുകൊണ്ട് ഭട്ടോഗ്യതീക്ഷൻ എന്ത് ചെയ്തു, ഇത്രയൊക്കെ വ്യാഖ്യാനിച്ചതിന് ശേഷം പരിമാണം മാത്രം എന്നുള്ളതിനങ്ങ് വെട്ടിക്കളഞ്ഞു. അത് ഇതില്ലെങ്കിലും ഇതില്ലാതിരിക്കുന്നതാണ് തലവേദന. ഞാൻ പറഞ്ഞില്ലേ മൈഗ്രൈൻ, ഒരുപാടൊക്കെ വ്യാഖ്യാനിച്ചതിന് ശേഷം ഇതിന്റെ ആവശ്യമില്ല. ഇത് തലവേദന ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞതിന് എങ്ങനെയാണ് ഇത് വ്യാഖ്യാനിച്ചതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. അത് ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, പണ്ഡിതന്മാരെ സംബന്ധിച്ച് അതില്ലാതെയും അവർ പറയുന്ന എന്താണ് പ്രാതിപതികാർത്ഥം മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കിട്ടും. ദ്രോണശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? ആ അർത്ഥത്തിൽ സൂഖം. അപ്പൊ പ്രാതിപതികാർത്ഥം മാത്രത്തിൽ. പക്ഷെ ഇങ്ങനെയുള്ള ഇടപാടുകൾ ഇനി വരുന്നത് കൊണ്ടാണ് പ്രാതിപതികാർത്ഥം എന്നുള്ളതിന് ഭട്ടോജി ദീക്ഷിതർ വ്യാഖ്യാനിച്ച എന്താണ്? അങ്ങനെ അല്ലല്ല വ്യാഖ്യാനിച്ചത്. ഭട്ടോജി ദീക്ഷിതർ എങ്ങനെ വ്യാഖ്യാനിച്ചു പ്രാതിപതികാർത്ഥത്തെ? എങ്ങനെ വ്യാഖ്യാനിച്ചു? നിയത ഉപസ്ഥിതി എന്ന് വ്യാഖ്യാനിച്ച അതാണ്. ഇപ്പൊ കാശികയിലൊന്നും അങ്ങനെ ഒരർത്ഥം പറഞ്ഞിട്ടില്ല, നേരിട്ടാ പറഞ്ഞിരിക്കുന്നു. നിയത ഉപസ്ഥിതികം എന്ന് പറയുമ്പോൾ പ്രാതിപേദിക അർത്ഥത്തെ പലതാക്കണം. പലതാക്കിയാലേ ഈ ബാക്കി പറഞ്ഞിരിക്കുന്നതൊക്കെ സാർത്ഥകമാകും. അല്ലെങ്കിൽ കേവലം പ്രാതിപേദികാർത്ഥം നടത്തു കഴിഞ്ഞാൽ ഉച്ചയി പ്രാതിപേദികാർത്ഥത്തിൽ ഒരു, പിന്നെ നീചയി അവിടെ ഒരു, ശ്രീ ജ്ഞാനം തട എല്ലായിടത്തും പ്രാതിപേദികാർത്ഥത്തിൽ വന്നാൽ മതി. ബാക്കി ലിംഗാധിക്യം വചനാധിക്യം എന്നൊന്നും പറയേണ്ട കാര്യം ഇല്ല. പക്ഷെ ഇതെല്ലാം പറഞ്ഞിരിക്കുന്നു. പറഞ്ഞിരിക്കുമ്പോൾ പ്രാതിപേദികാർത്ഥം എന്ന് പറയുന്നതിന് എന്തോ ഒരു വിശേഷാർത്ഥമുണ്ട് കൽപ്പിച്ചു. അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് പാണിനി പറഞ്ഞത്. അല്ല പാണിനിക്ക് അബദ്ധം പറ്റിയത് അല്ല. അതുകൊണ്ടത് നോക്കാം എന്തിനാ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ പ്രാതിപേദികാർത്ഥം എന്ന് പറഞ്ഞാൽ സാധാരണ അർത്ഥം എടുക്കാൻ പാടില്ല. നിയത ഉപസ്ഥിതിക പ്രാതിപേദികാർത്ഥം. അപ്പോൾ നിയത ഉപസ്ഥിതികങ്ങളല്ലാത്ത അർത്ഥങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ത് പറഞ്ഞു? ലിംഗം പരിമാണം പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ആദ്യത്തെ വ്യാഖ്യാനിച്ചു. അതിന് പറഞ്ഞു എന്താണ്? അലിംഗ നിയതലിംഗാശ പ്രാതിപതികാർത്ഥ മാത്ര ഇത്യസ്യ ഉദാഹരണം. അനിയതലിംഗാഹ ലിംഗമാത്ര ആദിക്യ ഇത്യസ്യ ഉദാഹരണം. പിന്നെ അവിടെ ഒരുവിധം ശരിയാക്കി. പിന്നെയാണ് പരിമാണ മാത്രാധിക്യം. അവിടെ വന്നപ്പോഴാണ് ആകെ പ്രശ്നമായത്. പറഞ്ഞു ഇതങ്ങ് വെട്ടിക്കളയുന്നതാണ് ഇത് വ്യാഖ്യാനിക്കുന്നതിന് നല്ലത്. പലയിടത്തും അങ്ങനെയാണ്. പക്ഷെ എന്നാലും സമ്പ്രദായത്തിനും ആചാര്യന്മാരോട്ടുള്ള ബഹുമാനം കൊണ്ടെന്തെയും വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മനുഷ്യന് മൈഗ്രീൻ ഉണ്ടാക്കിത്തരും. അതാണ് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടത്. മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി, മനസ്സിലായില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല. രണ്ടും പറയാം, രണ്ടു രീതിയിലും പറയാം. പക്ഷെ വ്യാഖ്യാന കുശലത എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഇതുകൊണ്ട് കേൾക്കുന്നവൻ എന്തോ മനസ്സിലായെന്നൊക്കെ തോന്നും. അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് അത് ആവശ്യമില്ലാത്തതാണെന്ന് പറയുന്നത്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാഖ്യാനം എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. അത് ആവശ്യമുണ്ടോ ഇല്ലയെന്നുള്ളത് രണ്ടാമത്തെ കാര്യം. പാണിനി ഇങ്ങനെ ഒരു സൂത്രം എഴുതി, അതിനിങ്ങനെ ഒരു ശബ്ദം പറഞ്ഞു, അതിനെ ഇന്ന വിദ്വാൻ ഇന്ന രീതിയിൽ വ്യാഖ്യാനിച്ചിരിക്കുന്നു എന്നറിയുകയാണ് നമ്മുടെ ജോലി, പഠിക്കുന്നവരുടെ ജോലി. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ആവശ്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്. ഇനി ഒന്നുള്ള എന്താണ്? വചനം. വചനം മാത്രേ. അവിടെ എന്താണ്? വചനം മാത്ര ആധിക്യെന്നില്ല. പിന്നെയോ? വചനം മാത്രേ. അതിനാണ് അടുത്ത ഉദാഹരണം. ഇതിന്റെ വൃത്തി പോലും നേരെ ചൊവ്വ എഴുതാതെയാണ് ലോകസിദ്ധാന്തപതി എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയത്. പണ്ഡിതനാണ്, പക്ഷെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചില ഒമിഷൻസ് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭട്ടോജി ദീക്ഷിതർ എന്ന് പറയുന്ന വിദ്വാന്റെ അടുത്ത് ഒരുപാട് വിദ്വാൻമാരുണ്ടായിരുന്നു പഠിക്കാൻ. ഈ ഭരതരാജ പണ്ഡിതരെ പോലെയും അതിനേക്കാളും വലിയ വിദ്വാൻമാരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആരുടെ? അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളെല്ലാം പ്രധാന ഉദ്ദേശം ഇദ്ദേഹത്തിനെ ഖണ്ഡിക്കുക എന്നുള്ളതാണ്. ഭട്ടോജി ദീക്ഷിതർ എന്ത് പറഞ്ഞു അതെല്ലാം ഖണ്ഡിക്കുകയാണ്, ശിഷ്യനാണെന്നാണ് അദ്ദേഹത്തിന്റെ ഗ്രന്ഥം അതിനുവേണ്ടി എഴുതിയെന്ന് തോന്നിപ്പോവും. ശിഷ്യനായതുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്നില്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് സമ്പ്രദായം, ഗുരു പറഞ്ഞതിനെ ഖണ്ഡിക്കുക. അപ്പൊ ഇങ്ങനെ പല പണ്ഡിതന്മാരുണ്ടായിരുന്നു, എല്ലാവരും വിദ്വാൻമാരാണ്. അപ്പോൾ അവരുടെ മനസ്സിലൊരാശയം ഉദിച്ചു, എന്താണ് ഈ സിദ്ധാന്തബോധി എന്ന് പറയുന്നത്? വളരെ ബൃഹത്തായ ഒരു സംഗതിയാണിത്. അങ്ങോട്ട് വ്യാകരണശാസ്ത്രത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഇത് കുറച്ച് പ്രയാസമായിരിക്കും. അപ്പം അത് പഠിക്കുന്നതിന് സഹായകമായ ഒരു ഗ്രന്ഥം എഴുതണമെന്നുള്ള ഒരു ചർച്ച വന്നു കഴിഞ്ഞപ്പോൾ ഭരതരാജ പണ്ഡിതർ എന്ത് ചെയ്തു വിചാരിച്ചത്, ബാക്കിയുള്ളവരെഴുതുമ്പേ എനിക്ക് എഴുതണമെന്ന് വിചാരിച്ച് എഴുതിയതാണ്. ഇതെന്റെ രൂപം മാത്രമാണ്, പുസ്തകത്തിനൊന്നും എഴുതി വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ചില പശകൾ വന്നു. അതുകൊണ്ട് ആദ്യം ഒരാൾ എഴുതി പ്രസിദ്ധീകരിച്ചാൽ വേറൊരാൾക്കൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ ആദ്യം എഴുതി ഇങ്ങനെ വന്നു. അപ്പൊ അടുത്ത എന്താണ്, വചനമാത്ര ആധിക്യം എന്നില്ല ഇവിടെ, പിന്നെയോ വചനമാത്രേ പ്രഥമ. വചനം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം പറയുന്നത്? സംഖ്യ. വചനം എന്ന് പറഞ്ഞാൽ സംഖ്യ. അപ്പൊ സംഖ്യയ്ക്ക് ഉദാഹരണം കൊടുത്തിരിക്കുന്നു, ഏകഹ ദൌ ബഹവഹ, ഇതാണ് സംഖ്യകളെന്ന് പറയുന്നു. ആ സംഖ്യ കാണിക്കാൻ വേണ്ടി എന്തോ വന്നു, സു വന്നു. അപ്പൊ ഏക ശബ്ദത്തിന് സു വന്നു കഴിഞ്ഞാൽ എന്താണ് ഏകഹ? വേറെ വിശേഷിച്ചൊന്നുമില്ല, അതൊന്ന് പ്രഥമക്കർത്ഥം. ഏക ശബ്ദത്തിൽ നിന്ന് സു വന്നു കഴിഞ്ഞാൽ ഏക, ദൗ ദ്വിശബ്ദത്തിൽ നിന്ന് സു വന്നു കഴിഞ്ഞാൽ ഔ വന്നു കഴിഞ്ഞാൽ ദൗ. ദിവദനത്തിന് കൊടുത്ത്, ബഹുദനത്തിന് കൊടുത്ത് എന്താണ്? ബഹവഹ, അസംഖ്യയാണ്. എത്ര എളുപ്പമായി തീർന്നില്ലേ? ഇത്രയും വ്യാഖ്യാനിച്ചിട്ട് ഇത്രയും എളുപ്പം ഇത് തീർത്തു കഴിഞ്ഞപ്പോൾ ആൾക്കാർക്കൊരു പ്രയാസം, ഇതിനും എന്തെങ്കിലുമൊക്കെ വ്യാഖ്യാനം വേണ്ട അല്ലേ? അന്നത്തെ വ്യാഖ്യാനിക്കാൻ ഇതുവരെ പഠിച്ചിരുന്നു, ഇതിനെന്താ ഇനി വ്യാഖ്യാനിക്കാനുള്ളത്? പ്രാതിപദികാർത്ഥ ലിംഗ പരിമാണ കഴിഞ്ഞു, ബാക്കി വചനം എന്ന് പറഞ്ഞാൽ സംഖ്യ. സംഖ്യയിൽ സു വരും എന്നാണ് പണി പറഞ്ഞിരിക്കുന്നത്. സംഖ്യ മാത്രമേ സു, സംഖ്യയിൽ സു എന്ന് ഇതിന്റെ അർത്ഥം സംഖ്യ എന്നാണ്. ഏക എന്ന് പറയുന്നത് സംഖ്യയാണ്, ദൗ സംഖ്യയാണ്, ഭഗവ സംഖ്യയാണ്. ഇനി എന്താ വ്യാഖ്യാനിക്കാനുള്ളത്? എങ്ങനെ? ഏത് മനസ്സിലായിക്കോട്ടെ, അതിനെന്താ കുഴപ്പം? സംഖ്യയ്ക്ക് വേണ്ടി പാണിനി ഇപ്പൊ വിധിച്ചിരിക്കുന്ന സംഖ്യയെ കാണിക്കാൻ വേണ്ടിയിട്ട് വിധിച്ചു. സംഖ്യയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് സു വിധിച്ചു, അതിനെന്താ കുഴപ്പം? എന്താ കുറച്ചുകൂടി ഉറച്ചു പറഞ്ഞ് അമ്മയ്ക്ക് കേൾക്കുന്നില്ലേ? എങ്ങനെ? അതെ, തടഹ ശബ്ദത്തിന് എന്താണ് ലിംഗമാത്രാധിക്യേ പ്രകാരം സു വന്നു. അതുപോലെ ഏക ശബ്ദത്തിൽ നിന്ന് എന്ത് വരണമെന്നാ പറയുന്നത്? മനസ്സിലാക്കിക്കോട്ടെ, അതിനെന്താ? അതുകൊണ്ട് ഇവിടെ ഇപ്പൊ എന്താ ആവശ്യം? ഏക ശബ്ദത്തിലും ഉണ്ട്, എന്താണ് പുല്ലിംഗം ത്രീലിംഗം നമസ്കരിക്കും, അതായിക്കോട്ടെ. അതിനെന്താ വചനം മാത്രം പറയാതെ വചനവും ലിംഗവും മനസ്സിലാവുന്നില്ലേ? വചനവും ലിംഗവും എന്തിനു പറയണം? ഇത് വചനാർത്ഥത്തിലല്ലേ ഇത് വിരിച്ചിരിക്കുന്നത്? വചനം എന്ന് പറയുന്നതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വിരിച്ചിരിക്കുന്നത്. അവിടെ പിന്നെ വചനവും അതിൽ നിന്ന് ലിംഗം ബോധം ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതിന് അതും ഈ വചനമെന്ന് പറഞ്ഞുമായിട്ട് എന്താ ബന്ധം? വചനത്തിന്റെ ബോധവും ലിംഗത്തിന്റെ ബോധവും സുപ്രത്യം കൊണ്ട് ഉണ്ടായിക്കൊണ്ട്, അതുകൊണ്ട് എന്താ ദോഷം? പക്ഷെ പാണിനി വിരിച്ചത് വചനത്തിന് വേണ്ടിയിട്ടാണ്, ലിംഗത്തിന് വേണ്ടിയല്ല. എന്താ എന്താ ദോഷം? ഏകശബ്ദത്തിന്റെ പ്രാതിപദ്യത്തിൽ നിന്ന് കിട്ടും. അത് അപ്പൊ ചോദ്യം അങ്ങനെയല്ല ചോദിക്കേണ്ടത്. എങ്ങനെ ചോദിക്കണം? എങ്ങനെ ചോദിക്കണം? ഈ ചോദിച്ച ചോദ്യത്തെ ഒന്ന് പരിഷ്കരിച്ച് എങ്ങനെ ചോദിക്കണം? ചോദ്യം ശരി തന്നെയാണ്, ചോദിച്ച രീതി ശരിയായില്ലെന്നേ ഉള്ളൂ. അത് തന്നെ അങ്ങനെ ചോദിക്കണം. ലിംഗമാത്ര ആധിക്യം എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ഇത് കൊടുത്താൽ പോരെ. പ്രാതിപദികത്തിന്റെ അർത്ഥമായ സംഖ്യയെ കൂടാതെ അത് എന്താണ്? നിയതോപസ്ഥിതികമാണ്. പക്ഷെ ഇവിടെ എന്താണ്? ലിംഗമുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നിടത്ത് പ്രാതിപദിക അർത്ഥം പ്ലസ് ലിംഗം, അതിനു വേണ്ടിയിട്ടാണ് ഏതുള്ളത്? ലിംഗമാത്ര ആധിക്യം. അപ്പോ അതിന് ഉദാഹരണമായി കൊടുത്താൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം എന്തുകൊണ്ട്? ഏത്? അത് തന്നെ സംഖ്യ എന്ന് പറയുന്ന അത് വേണ്ടെന്ന്, സംഖ്യ മാത്രം എന്നുള്ളത്. ലിംഗമാത്ര ആധിക്യം എന്നുള്ളതിന് ഉദാഹരണമായിട്ട് ഇത് കൊടുത്താൽ മതിയെന്നാണ്. സംഖ്യ എന്ന് പറയുന്നത് പ്രാതിപതി അർത്ഥമല്ലേ? ലിംഗമാത്ര ആധിക്യം എന്ന് പറഞ്ഞാൽ എന്താണോ? പ്രാതിപത്യത്തിന്റെ അർത്ഥം പ്ലസ് ലിംഗം. പ്രാതിപതിക അർത്ഥം പ്ലസ് ലിംഗം, അതിന് ഇത് ഉദാഹരണം കൊടുത്താൽ പോരെ. ഏകശബ്ദത്തിന് അങ്ങനെയാണെങ്കിൽ ചോദിക്കും, കൃഷ്ണ ശബ്ദത്തിന് എന്തൊക്കെ അർത്ഥമുണ്ട്? പല അർത്ഥങ്ങളില്ലേ? അപ്പൊ പിന്നെ അത് ഉദാഹരണമായി കൊടുക്കാൻ പറ്റുമോ? തിരിച്ചു ചോദിച്ചാ എന്ന് പറയും. അപ്പൊ ഏതർത്ഥമാണോ അവിടെ ആ ഉദാഹരണം കൊടുക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന അർത്ഥം, ആ അർത്ഥം. ഇവിടെ ഏകശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? സംഖ്യയാണ്. അപ്പൊ സംഖ്യ എന്ന് പറയുന്നത് പ്രാതിപതിക അർത്ഥമായി. ലിംഗം അനിയതമായതുകൊണ്ട് അത് പ്രാതിപതിക അർത്ഥം അല്ല. അപ്പൊ അതിനെ കാണിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്തു? ലിംഗമാത്രാധിക്യ പ്രകാരം വരാം അല്ലേ? അതല്ലേ സംശയം? എന്നാ ഈ സംശയത്തിന് മുമ്പേ ചോദിക്കേണ്ടായിരുന്നു. എവിടെ ചോദിക്കണം? ദ്രോണശബ്ദത്തിൽ. അവിടെ എന്താ ചോദിക്കാത്തത്? ആയിക്കോട്ടെ, ദ്രോണശബ്ദത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്? ഒരു പരിമാണം. ആ പരിമാണത്തെ കാണിക്കാൻ വേണ്ടിയിട്ട് അത് പ്രാതിപതിക അർത്ഥമായി. ഇനി പറയണം, ഇത് പുല്ലിംഗത്തിന് സ്ത്രീലിംഗത്തിന് ഉപയോഗിക്കുമെന്ന് പറഞ്ഞാൽ ലിംഗം എന്ന് പറയുന്നത് എന്തായി? അനിയതമായി. അപ്പോൾ ലിംഗമാത്രാധിക്യേ അതിന് കൊടുത്താൽ മതി. അപ്പോൾ ഇത്രയും ക്ലിഷ്ടമായ വ്യാഖ്യാനം വേണ്ട, പരിച്ഛേദക ഭാവമൊന്നും പറയേണ്ട കാര്യമില്ല. ലിംഗമാത്രാധിക്യത്തിൽ സു വരും അല്ലേ? അപ്പോൾ അവിടെ എന്താ ചോദിക്കാത്തത്? ഈ ചോദ്യം അവിടെയും ചോദിക്കാം. എങ്ങനെ? അത് വ്യാഖ്യാതവ് ചേർത്തയല്ലേ? പരിമാണ വിശേഷം, അത് പരിമാണ വിശേഷമാണ്. പരിമാണ വിശേഷമാണ് അതിന്റെ പ്രാതിപതിക അർത്ഥം. എവിടെ? അത് കൊടുക്കണ്ട. അതെന്തിനു കൊടുക്കണം? ഇവിടെ ദ്രോണശബ്ദത്തിൽ നിന്നല്ലേ പ്രത്യയം വരുന്നത്? വ്രീഹിന്നല്ലല്ലാണോ? ഗ്രഹണശബ്ദത്തിൽ എന്ന് പറയുന്നു, അതിന് പ്രാതിപതിക അർത്ഥമുണ്ട്, ലിംഗ അനിയതമാണ്. അപ്പൊ ലിംഗമാത്ര ആധിക്യത്തിന് അത് ഉദാഹരണം കൊടുത്താൽ മതിയല്ലോ, പോരെ. പിന്നെ അതുപോലെ തന്നെ അടുത്ത് വന്ന് എന്താണ് വചനസംഖ്യ, അതും ലിംഗമാത്ര ആധിക്യത്തിന് ഉദാഹരണമാകും എന്നിരിക്കെ പിന്നെന്തിന് ഇത് രണ്ടും ചോദിച്ചു, ഇത് രണ്ടും ഇങ്ങനെ ചേർത്തു എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം? നിങ്ങൾക്ക് തന്നെ പറയാം, ഞാൻ പറയേണ്ട കാര്യമില്ല. ചോദ്യം ചോദിച്ചാൽ തന്നെ പറയാം, എന്തിന് ഇത് രണ്ടും കൊടുത്തു? അത് സൂത്രം വ്യാഖ്യാനിച്ച് പാണിനിയാണോ? പാണിനി എന്തിന് ഇത് രണ്ടും കൊടുത്തു എന്നാണ്? ലിംഗമാത്ര ആധിക്യം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് ഉദാഹരണങ്ങളും അവിടെ കിട്ടും എന്നിരിക്കെ നിങ്ങൾക്കറിയാവുന്നുള്ള ഉത്തരവേ പറയാവൂ, അറിയാൻ പാടില്ലാത്ത ഉത്തരം പറയരുത്. ഞാൻ പറഞ്ഞ എന്താണ് അറിയാം? അതാണ് പാണിനിക്ക് പറ്റിയ അബദ്ധം. അതുകൊണ്ടാണ് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത. ഇത്രയും ബുദ്ധിമാനായ പാണിനി ഈ ഇരിക്കുന്ന പാണിനി ചിന്തിച്ചതിന്റെ അത്ര ഒന്നും ചിന്തിച്ചില്ല. ഇതൊരു അബദ്ധമാണ്, പറഞ്ഞില്ലേ ഇതൊരു അബദ്ധമാണെന്ന്? അത്ര ഒന്നും ചിന്തിച്ചില്ല, അതാണ് ഞാൻ പറയുന്നത്. വലിയ ആൾക്കാർക്കും അബദ്ധം പറ്റും. അതുകൊണ്ടല്ലേ പിന്നീട് വന്നവരെല്ലാം ഇതിന് ഒരുപാട് ദോഷങ്ങൾ കാണിച്ചത്. ഇത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വളരെ കടുത്ത വ്യാഖ്യാനങ്ങൾ വേണമെന്നാലേ ഇത് ശരിയാവും. ഇത് ശരിയല്ല എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ സാമാന്യ ബുദ്ധി മതി. ചോദിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും, ഇതിന്റെ ഇത്രയൊന്നും ആവശ്യമില്ല. അർത്ഥേ പ്രഥമ സംഗതി തീർന്നു, അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിലെ വിദ്വാൻ പറഞ്ഞതുപോലെ അതൊന്ന് പ്രഥമയ്ക്കർത്ഥം സംഗതി തീർന്നു. ആ അർത്ഥത്തെ ഇവിടെ എല്ലായിടത്തും അർത്ഥത്തെ എങ്ങെടുത്താൽ മതി, എല്ലാ ശബ്ദങ്ങളിലും അതിന്റെ കേവലമായ അർത്ഥത്തെ കാണിക്കാൻ വേണ്ടി സൂവജസ് കാര്യം തീർന്നു. പിന്നെ പാണിനി ഇത്രയും മഹാബുദ്ധിമാനായ പാണിനി എന്തിനു പിന്നെ ഇങ്ങനെ ഒരു സൂത്രം ഇത്ര ഇതാണെങ്കിൽ എല്ലാവരും ഇത്രയൊക്കെ വ്യാഖ്യാനിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണമാവാം പൂർവാചാര്യന്മാരോടുള്ള ആദരവ് കൊണ്ട് ചില സൂത്രങ്ങൾ അതുപോലെ എടുത്തിങ്ങി ചേർത്തിരിക്കും. ഇത് സൂത്രം ഒരു സുപ്രഭാതത്തിൽ ആകാശത്തുനിന്ന് പൊട്ടി വീണയല്ലല്ലോ, അതുകൊണ്ട് അത് ചേർത്തു എന്ന് മനസ്സിലാക്കാം. വളരെ ലളിതമായി സൂത്രം ഉണ്ടാക്കാമെന്നിരിക്കെ അത് ചേർത്തു, അത് വിടണ്ടെന്ന് വിചാരിച്ചു എന്ന് മനസ്സിലാക്കാം. വേറെ സമാധാനമൊന്നുമില്ല. ഭാരതീയാരം പറഞ്ഞതിന്റെ ആവശ്യമേ ഇല്ല. അതിന് വാർത്തകാരം പറഞ്ഞ് ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, എന്തായിരുന്നു? തിങ് സമാനാധികരണേ പ്രഥമ സംഗതി തീർന്നു.